സർവാധീനി സർവനാമാനി സർവാധിഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്കല്ല സർവനാമ സംജ്ഞയുണ്ട്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, സർവാധിഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്ക് പൊതുവെ നമ്മുടെ അകാരാന്തമായ ശബ്ദങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. പ്രഥമാഭവനത്തിൽ വരുമ്പോൾ അവിടെ ജസകശി വികല്പം വരും. ചതുർത്ഥിയിൽ ഏകവചനത്തിൽ വരുമ്പോൾ സർവനാമനസ്മൈ. പഞ്ചമിയിലും സപ്തമിയിലും വരുമ്പോൾ ഖസിഞ്ഞോ സ്മാസ്മിനോ. ഷഷ്ടി ബഹുവചനത്തിൽ ആമി സർവനാമന സുട്ട്. ദ്വിവചനങ്ങളിലൊന്നും വ്യത്യാസമുണ്ട്. സംബോധനയെല്ലാം ഒരുപോലെ തന്നെ. അതിൽ പിന്നെ വിശേഷിച്ച് പറഞ്ഞത് പൂർവ പരാപര തുടങ്ങിയ ശബ്ദങ്ങൾ. അതിന് സർവാധീനി സർവനാമാനുപ്രകാരം സർവനാമസംജ്ഞയുണ്ട്. അവിടെ ഇതേ സൂത്രം തന്നെ, അഷ്ടാദ്വൈ സൂത്രം തന്നെ അവിടെ ഗണസൂത്രമായിട്ടുണ്ട്. അതുകൊണ്ട് അവയ്ക്കെല്ലാം സർവനാമസംജ്ഞ നേരത്തെ തന്നെ പ്രാപ്തമാണ്. പക്ഷെ ഇവിടെ ജസ്സിൽ വരുമ്പോൾ അതിനെ വികല്പമാക്കുന്നു. നേരത്തെ ഉള്ളതിനെ വികല്പമായി വിധിച്ചു. അപ്പം നേരത്തെ ഉള്ളത്, നേരത്തെ തന്നെ സർവനാമസംജ്ഞ ജസ്സിൽ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? വീണ്ടും വിധിച്ചു. വീണ്ടും വിധിക്കുന്നതുകൊണ്ട് അത് വികല്പമായി വിധിച്ചു. അതുകൊണ്ട് സർവനാമം ഉള്ളതിനെ തന്നെ വീണ്ടും എന്തിനാണ് വിധിച്ചത്? വികല്പമല്ലെങ്കിൽ അങ്ങനെ വിധിക്കേണ്ട കാര്യമില്ല. അപ്പൊ വികല്പമായി വിധിച്ചതെന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും അത് തന്നെ വിധിച്ചപ്പോൾ ഒരു പക്ഷത്തിൽ വരാത്ത ഇത് വരും. അപ്പോൾ ഇവിടെ നമുക്ക് സംശയം വരാമെന്നുള്ളത്, അപ്പോൾ നേരത്തെ തന്നെ ഉണ്ട്, ഒരു പക്ഷത്തിൽ ഇവിടെ വിധിച്ചുകൊണ്ട് ഒരു പക്ഷം വരാത്ത പക്ഷമുണ്ട്. അപ്പോൾ ഏതിനാ പ്രാധാന്യം? എപ്പോഴും പ്രാധാന്യം വിധിക്കും. വിധിക്കായിരിക്കും പ്രാധാന്യം. അപ്പോ ഇവിടെ വരാത്തതാണ് അപൂർവമായിരിക്കും, അതൊന്നേ ഉള്ളൂ. പക്ഷെ വിധിക്ക് പ്രാധാന്യം വരുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ത് വിധിച്ചോ അതിനെ പൂർവേ. അതിനാണ് അംഗീകാരം കൊടുത്തുള്ളത്. പൂർവാഹ ഉപയോഗിച്ചാലും തെറ്റല്ല. സർവനാമ സപ്ന വിധിക്കുന്നത് സർവനാമ സപ്നയാണ് വിധിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? പൂർവാദി ശബ്ദങ്ങൾക്ക് സർവനാമ സപ്ന വിധിക്കുന്നു ബഹുവചനത്തിൽ. പൂർവശബ്ദത്തിന് ജസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സർവനാമ സപ്നയെ പൂർവശബ്ദത്തിന് വിധിക്കുന്നു. നേരത്തെ തന്നെ വിധിച്ചിരുന്നത് വീണ്ടും രണ്ടാമത് എന്ത് ചെയ്തു? ഒന്നുകൂടെ വിധിച്ചു. നേരത്തെ തന്നെ ഉണ്ട് പൂർവശബ്ദത്തിന് ജസ്സിരിക്കുമ്പോൾ, ഇപ്പോൾ ഒന്നുകൂടി വിധിച്ചു, ഒരു വിധിയൂടെ വന്നു. അപ്പം നേരത്തെ ഉള്ളതിന് വീണ്ടും വിധിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ വികല്പമായിട്ട് വിധിച്ചു. അപ്പോൾ വികല്പമാകുന്നതല്ല. എന്തുകൊണ്ട് പറഞ്ഞു? വാ വികല്പമായിട്ട് തന്നെ വിധിച്ചു. അപ്പോൾ പ്രാധാന്യം എപ്പോഴും ഏതിനാണ്? വിധിക്ക്. അതുകൊണ്ട് എന്തുവരും? പൂർവേന്ന് തന്നെ വരുന്നു. മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ ഒരു രൂപം കൂടി വരുന്നു. വരാത്ത പക്ഷത്തിൽ പൂർവാഹമെന്ന് വരും. വരുമോ? സർവനാമസംജ്ഞ വരുമോ? പൂർവാഹം എന്നിരിക്കും. ആ അപ്പൊ വിധിക്കുന്നത് രൂപത്തെയല്ല വിധിക്കുന്നവനെയോ? കാരണം നാം സജ്ഞയെ വിധിച്ച് മറ്റ് സൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ചിട്ടാണ് രൂപം വരുന്നത്. ഇപ്പൊ പൂർവേന്ന് വിധിച്ചിട്ടില്ല, വിധിച്ചിരിക്കുന്ന എന്താണ്? സർവനാമസജ്ഞ, നേരത്തെ തന്നെ ഉള്ള സർവനാമസജ്ഞ വീണ്ടും വിധിച്ചു. സിദ്ധരൂപം എന്ന് വെച്ചാൽ രൂപചന്ദ്രികയിലുണ്ട്, എല്ലാത്തിലും ഉണ്ടോന്ന് അറിയത്തില്ല. ആ വ്യാകരണം പഠിച്ചവർക്കേ അത് മനസ്സിലാവും, അല്ലാത്തൊരു വിചാരിക്കും പൂർവേ പൂർവ രണ്ടും ഉപയോഗിക്കാന്ന് മനസ്സിലാവും, രണ്ടും ഉപയോഗിക്കാന്ന് മനസ്സിലാവും. ആ കാരണം ഇവിടെ വികല്പമാക്കിയിരിക്കുന്ന ഇവിടെ വ്യവസ്ഥായ അസജ്ഞായ, അതവിടെ നിയമമുണ്ട്. വ്യവസ്ഥയിലും അസജ്ഞയിലുമാണ് വീണ്ടും വിരിക്കുന്നത്. നേരത്തെ പ്രാപ്തമായതും അതിൽ തന്നെ, നേരത്തെ പ്രാപ്തമായതും അതിൽ തന്നെ, അതേ വ്യവസ്ഥയിലും അസജ്ഞയിലും തന്നെ വീണ്ടും വിരിച്ചു. പക്ഷെ വികല്പ വിധി വന്നപ്പോൾ എന്ത് ചെയ്തു? രണ്ട് രൂപം വന്നു. അപ്പോൾ വിധിച്ചത് സർവനാമ സജ്ഞയാണ്, വ്യവസ്ഥയിലും അസജ്ഞയിലും. പക്ഷെ വികല്പമായി വിധിച്ചെന്നേ ഉള്ളൂ. വികല്പമായിട്ട് എന്തോരം പൂർവാഹ എന്ന രൂപം വരും, അവിടെ വ്യവസ്ഥയും അസജ്ഞയും കാണും. എന്തുകൊണ്ട്? സർവനാമസജ്ഞ വിധിച്ചത് വ്യവസ്ഥയിലും അസജ്ഞയിലുമായിട്ട് വിധിച്ചത് വികല്പമായിട്ടാണ്. എന്നുവെച്ചാൽ സർവനാമസജ്ഞ വരാം എന്ന് പറയുന്നു. ശ്രദ്ധിക്കുന്നു, അത് വ്യവസ്ഥയിലും അസജ്ഞയിലും സർവനാമസജ്ഞ വരാം, വരാതിരിക്കാമെന്ന് പറയുന്നു. ആ വ്യവസ്ഥയിലും അതിലൂടെ പറയുന്നു, വ്യവസ്ഥായാം അസജ്ഞായാം സർവനാമസജ്ഞ വരാം, പിന്നെ വരാതെ ഇരിക്കാം. അപ്പൊ വരാതിരിക്കുമ്പോൾ രൂപം എങ്ങനെ വരും? പൂർവാഹ. അപ്പൊ അവിടെ വ്യവസ്ഥയും അസജ്ഞയും ഉണ്ടോ? ഉണ്ട്, വ്യവസ്ഥയും അസജ്ഞയും ഉണ്ടോ അവിടെ? എങ്ങനെ, ഏതർത്ഥത്തില്? അത് തന്നെ, വ്യവസ്ഥായം അസഞ്ജായം എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തില്? വ്യവസ്ഥ തന്നെ എടുക്കുക. ആ കാലം ദിക്ക് ദേശാർത്ഥത്തിൽ തന്നെ പൂർവേഹയൊന്നും വരാം, വരാതെയും ഇരിക്കാം. സർവനാമസഞ്ജ ഇല്ലാതെയും വരും, പൂർവാഹാന്നും വരും. അപ്പോ അതേ ഇതിൽ തന്നെ വ്യവസ്ഥയിലും അസഞ്ജയും എന്നുള്ള വിടുന്നില്ല. ആ കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് പറയാണ്, വ്യവസ്ഥയിലും അസഞ്ജയിലും പൂർവേന്നും വരാം, പൂർവാഹാന്നും വരാം, രണ്ട് രൂപം വരും. പിന്നെ വ്യവസ്ഥയും അസഞ്ജയും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവാഹാന്ന് വരും. അപ്പോൾ എന്താ, മൂന്ന് രൂപ ഉണ്ടോ അവിടെ? അപ്പൊ പൂർവാഹ എന്ന് പറയുമ്പോൾ ഏതൊക്കെ അർത്ഥം വരും? ആ എല്ലാത്തിലും പൂർവാഹാന്ന് ഉപയോഗിക്കാം. എന്തുകൊണ്ട്? സർവനാമസജ്ഞ ഇല്ലാതിരുന്നാലും പൂർവാഹം എന്ന് വരും, സർവനാമസജ്ഞ വന്നാലും പൂർവാഹം എന്ന് വരും. സർവനാമസജ്ഞ വരുമ്പോൾ ഒരു രൂപം കൂടെ വരും, ഏതാണ്? പൂർവേ. സർവനാമസജ്ഞ വരുമ്പോൾ രണ്ട് രൂപം വന്നു, ഏതൊക്കെ? പൂർവേ, പൂർവാഹ. സർവനാമസജ്ഞ ഇല്ലാത്തപ്പോ പൂർവാഹ. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇനി പഠിക്കും. ഇതിന്റെ അർത്ഥങ്ങൾ ഏത് രീതി വ്യാഖ്യാനിക്കാം? വിഭാഷ പലതരത്തിലുണ്ട്, പ്രാപ്ത വിഭാഷ, അപ്രാപ്ത വിഭാഷ, ഉഭയത്ര വിഭാഷ. പിന്നെ ഇത് ഇതിനെ ഏത് ഗണത്തിൽപ്പെടുത്തും, അതനുസരിച്ച് അർത്ഥ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് കൂടുതൽ കിടക്കണ്ട. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചു. ഗണസൂത്രം എന്ന് പറയുന്നത് കാരണം സർവാധീനി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് പാണിനിക്ക് അറിയണമല്ലോ, അല്ലെങ്കിൽ പാണിനിക്ക് സർവാധീനി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സർവ കൂടാതെ വേറെ ശബ്ദങ്ങളുണ്ടെന്ന് സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോ ഈ ഗണസൂത്രങ്ങളും പാണിനെ തന്നെ സൃഷ്ടിച്ചാണ് എന്ന് പറയുന്നു. പക്ഷെ അത് പിന്നെ ചിലർ പറയുന്നു അതങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം ഈ പാണിനീയത്തിൽ ഇപ്പോൾ സർവ വിശ്വ ഉപയ ഈ ശബ്ദങ്ങൾ പിൽക്കാലത്ത് പലരും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നീട് പിന്നീട് അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ ആകൃതി ഗുണമയോ എന്നൊക്കെ പറയുന്നില്ലേ, ഇല്ലാത്ത ശബ്ദം കൂട്ടിച്ചേർക്കുന്നില്ല, അതുപോലെ പലരും ചേർത്തിരിക്കും. പിന്നെ വേറെ ആരെങ്കിലും എഴുതിയതാകാം, എന്നാലും പൊതുവെ ഇതിനെയും പാണിനിയുടേതായിട്ടാണ് കണക്കാക്കുന്നത്. ശിക്ഷാസൂത്രങ്ങൾ പാണിനി എഴുതിയാണ്, ധാതുപാഠം പാണിനിയുടെയാണ്, ഗണപാഠം പാണിനിയുടെ എന്നാണ് പൊതുവെ വരുന്നത്. പക്ഷെ ഇത് ഗവേഷണം നടത്തുന്നവർ പറയുന്നത് അങ്ങനെ ആയിരിക്കണമെന്നില്ല, വേറെ ആരെങ്കിലും പിൽക്കാലത്ത് എഴുതിയത് വാങ്ങാം. ഇതേ രൂപത്തിൽ പാണിനിയുടെ കാലത്ത് ഉണ്ടാവണമെന്നില്ല, എന്നാൽ പാണിനിയുടെ കാലത്തിന് മുമ്പും ഇതുണ്ടായിരുന്നതുകൊണ്ടാണല്ലോ സർവാധീനി എന്നും മറ്റും പറഞ്ഞത്. ഒന്നിൽ കൂടുതൽ ശബ്ദമില്ലെങ്കിൽ പാണിനി എങ്ങനെ പറയും? അപ്പോൾ അത് പാണിനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതായിരിക്കും. പക്ഷെ ഇന്ന് കിട്ടുന്ന രൂപത്തിൽ ഒക്കെ വന്നത് പിൽക്കാലത്താണ് എന്നെല്ലാം പറയുന്നു. പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന പാണിനിയുടേതായിട്ട് ഗണസൂത്രമുണ്ട്. അതിന് പ്രത്യേകിച്ച് പല വിദ്വാൻമാരും വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗണപാഠത്തിന്റെ വ്യാഖ്യാനം ഗണപാഠത്തിന്റെ അകത്ത് വരുന്ന ഗണസൂത്രം, അതിന് ഗണപാഠത്തിന് പ്രത്യേകം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് അഷ്ടാധ്യായി സൂത്രങ്ങൾക്ക് ഇതുപോലെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്, അതുപോലെ ഗണസൂത്രങ്ങൾക്ക് പ്രത്യേകം വ്യാഖ്യാനമുണ്ട്. അങ്ങനെയുള്ള ഗ്രന്ഥം ഗണപാഠത്തിൽ വരുന്നതാണ് ഗണസൂത്രം. ഗണപാഠം എന്ന് പറയുമ്പോൾ ഗണസൂത്രമല്ല. ഇപ്പം സർവാദികളെ പ്രത്യേകം എടുത്ത് പറയുന്നു, അതിൻ്റെ അകത്ത് മൂന്ന് ഗണസൂത്രം. അപ്പോൾ ചേർത്ത് ഗണപാഠത്തിന് വ്യാഖ്യാനമുണ്ട്. ഗണപാഠത്തിനകത്ത് സൂത്രവും വാർത്തികവും എല്ലാം വരും, വാർത്തികവും വരാം. സമജ്ഞാധനഖ്യായം എന്താ പറയുന്നത്? അതും അതുപോലെ ജ്ഞാതിധന ഭിന്നമായ ആത്മാത്മീയ അർത്ഥത്തിൽ സ്വശബ്ദത്തിന് പ്രഥമാഭുവനത്തിൽ സർവനാമസഞ്ജ വികല്പമായി വരും. അതേ അർത്ഥത്തിൽ സർവനാമസഞ്ജ വരാതെയും പ്രയോഗിക്കാം. അന്തരം ബഹിർയോഗ പ്രസംയാനയോഗ പറയുന്നതാണ്. ബാഹ്യം എന്നുള്ള അർത്ഥത്തിലും ഉത്തരീയം എന്നുള്ള അർത്ഥത്തിലും അന്തരശബ്ദത്തിന് ജസിൽ വികല്പാണ് സർവനാമസഞ്ജ വരാൻ വരാതിരിക്കാം. അപ്പം ഇവിടെയെല്ലാം എന്താണോ സർവനാമസഞ്ജയെ വിധിച്ചിട്ട് പരത്തിൽ പറയുകയാണ്. അവിടെ സർവനാമസഞ്ജ വിധിക്കുന്നു, എന്നിട്ട് പറയുന്നു ആ സർവനാമസഞ്ജ വികല്പമായി വരാം എന്ന് പറയുന്നു. പക്ഷേ അർത്ഥത്തിനൊന്നും മാറ്റുന്നില്ല. വ്യവസ്ഥായാമസഞ്ജയാം അജ്ഞാതി ധനാഖ്യായം ബഹിർയോഗോ സംയാനയോഹോ ഇതിന് മാറ്റം വരുത്തുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഇരിക്കെ ജസിൽ സർവനാമസഞ്ജ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ജസിൽ രണ്ട് രൂപം വരാം, ഈ അർത്ഥങ്ങളിലെല്ലാം രണ്ട് രൂപം വരാം. പക്ഷെ പൂർവാദിഭ്യോ നോഭ്യോ എന്ന് പറയുമ്പോഴോ അവിടെ പിന്നെ ഇതൊന്നും പറയുന്നില്ല. കാരണം പൂർവാപരാധര ഉത്തര അതൊക്കെ ഒന്നാം അധ്യായത്തിൽ വരുന്ന സൂത്രങ്ങളാണ്. സമജ്ഞാധനാഖ്യം അന്തരം ബഹിർയോഗ സംയാനം. പക്ഷേ പൂർവാധിപ്യോ നോഭ്യോ എന്ന് പറയുന്നത് ഏഴാം അധ്യായത്തിൽ. അത് നസിംഗിഹോ സ്മാസ്മിനോ 7:1-15 അത് കഴിഞ്ഞാണ് പറയുന്നത് 7:1-16. അപ്പോൾ പൂർവാദികൾക്കപ്പോൾ ഇവിടെ ഈ പൂർവാധിപ്യോ നോഭ്യോ പൂർവാദി 9 നിന്നെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഏത് പൂർവാദി 9? പാണിനി 1 അധ്യായത്തിൽ പറഞ്ഞ പൂർവാദി 9 ഇതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ പറയുന്ന പൂർവാദിഭ്യോ നവഭ്യോ എന്ന്. അതിൻ്റെ തൊട്ടടുത്തൊന്നുമില്ല 1 അധ്യായത്തിൽ പറഞ്ഞ. അപ്പോൾ അവിടെ പറഞ്ഞതിന് ഇവിടെ എന്തിനു കൊണ്ടുവന്നു? കാരണം ഇതിൻ്റെ തൊട്ടു മുമ്പിൽ നസിംഗ്യോ സ്മാസ്മിനോ വിധിച്ചു. നസിംഗ്യോ സ്മാസ്മിനോ വിധിച്ചിട്ട് ഇവിടെ പറയുന്നു പൂർവാദിഭ്യോ നവഭ്യോ എന്ന് പറയും. അപ്പോൾ അതിനെ സർവനാമസംജ്ഞയോ വ്യവസ്ഥാ അസംജ്ഞയോ ഇത്തരം കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടുത്തിയിട്ടില്ല. പൂർവാദി 9. സർവനാമസംജ്ഞയെക്കുറിച്ച് അവിടെ പരാമർശിക്കുകയില്ല. പറയുന്നു ഇതിൽ നിന്ന് പരത്തിൽ നസിംഗികൾക്ക് സ്മാസ്മിനും വികല്പമായി വരുമെന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. സർവനാമസഞ്ജ്ഞ ഉണ്ടോ ഇല്ലയോ വ്യവസ്ഥയാണോ അസഞ്ജ്ഞ ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പൂർവാദി ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ മുമ്പ് വിധിച്ച സ്മാർത്തസ്മിന്നം വികല്പമായി വരും. അപ്പോൾ അവിടെ അർത്ഥമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, എന്താണ് നോക്കേണ്ട കാര്യമില്ല, സ്മാർത്തസ്മിന്നം വികല്പമായിട്ട് വരും. അപ്പോൾ പൂർവസ്മാത് പൂർവാദം എന്നുള്ളത് എവിടെയും പ്രയോഗിക്കും എന്ന് കിട്ടും. അടുത്തു വരുന്നത് പ്രഥമ ചരമ തയ അൽപ അർദ്ധ കതിപയ നിയമാശ്ച. ഇത് കഴിഞ്ഞാണോ? അപ്പൊ ഇതിൽ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ പ്രഥമ ശബ്ദത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത് ജസി ഉക്തസഞ്ജ വാസു. ജസില് ഉക്തസഞ്ജ എന്ന് വെച്ചാൽ സർവനാമസഞ്ജ വികല്പമായിരിക്കുന്നു. ഇതും അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. 1:1:33 സർവാധീനി സർവനാമാനി സർവനാമസഞ്ജ വിധിച്ചിട്ട് പിന്നെ ഇതിന് ഇനി സർവനാമസഞ്ജയെ നിഷേധിക്കുന്ന സൂത്രങ്ങൾ വരും. ബഹുപ്രീഹു ദ്വന്ദ്വേച്ച തുടങ്ങിയ നിഷേധ സൂത്രങ്ങൾ വരും. വിധിക്കുന്ന സൂത്രങ്ങളുണ്ട്. അപ്പോൾ ഇത് പൂർവപരാധർവത്തിലാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ വരുന്ന സൂത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ പറയുന്ന ഈ ശബ്ദം, ഇതിൽ പറയുന്ന നിയമ എന്ന് പറയുന്ന ഒരു ശബ്ദം ഒഴിച്ച് ബാക്കിയൊന്നും തന്നെ സർവാധീനത്തിൽപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതിന് സർവനാമസഞ്ജ്ഞം നേരത്തെ പ്രാപ്തമല്ല, അപ്രാപ്തമാണ്. അപ്രാപ്തമായിട്ട് എന്ത് ചെയ്യുന്നു? ഏത് ജസി സജ്ഞ ജസി ഉക്തസഞ്ജ എന്ന് പറഞ്ഞാൽ അപ്രാപ്തമായി വിധിക്കുന്നു. ഇതിനെ അപ്രാപ്ത വിഭാഷ എന്ന് പറയും. നേരത്തെ പറഞ്ഞാൽ പ്രാപ്ത വിഭാഷ എന്ന് പറയും. ഒന്ന് പ്രാപ്തമായിരിക്കുക തന്നെ വീണ്ടും വിധിക്കുക. പ്രാപ്തമായതിനെ വീണ്ടും വിധിക്കുമ്പോൾ അവിടെ ഇനി വാ എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയാണ് വികല്പം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും എന്തിനാ വിധിക്കുന്നു? അപ്രാപ്തമായിരിക്കുന്നിടത്ത് അതുപോലെ തന്നെ വിധിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇല്ല, അതുകൊണ്ട് വിധിക്കുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? വാസ്യ വികല്പമായിട്ട് വിധിച്ചു, നേരത്തെ ഇല്ലാതിരുന്നു. അപ്പോൾ പ്രഥമ ശബ്ദത്തിൻ്റെ ജസ് പരമിരിക്കുമ്പോൾ മാത്രം പൂർവത്തിന് സർവനാമസജ്ഞ വരുന്നു. അപ്പോൾ വികല്പമായതുകൊണ്ട് സർവനാമസജ്ഞ വരുമ്പോൾ ഈ സൂത്രം വരും. പിന്നെ സർവാധീന സർവനാമസജ്ഞ സൂത്രത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സർവാധീന സർവനാമാനിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഈ സൂത്രം തന്നെ വിധിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഈ സൂത്രപ്രകാരമാണ് ഇവിടെ സർവനാമസഞ്ജ വരുന്നത്. വരുമ്പോ ജസിൽ വരുമ്പോ ഏ സൂത്രം വരും? ജസ് ഹസി വന്നിട്ട് സർവേ അല്ല പ്രഥമേ, പ്രഥമ ശബ്ദം വരാത്ത പക്ഷത്തിൽ രാമശബ്ദം പോലെ. അപ്പൊ അതിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? പ്രഥമേ പ്രഥമാഹ. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലേ. പ്രഥമാഹ തയ പ്രത്യേക, തയ എന്ന് പറയുന്നത് പ്രത്യയമാണ്. പ്രത്യേക ഗ്രഹണേ ഒന്നൊരു ദിതയ. ദിതയാന്ന് വരും. ഈ ദിശബ്ദത്തിൽ നിന്ന് തയപ്രത്യം വന്ന് ദിതയ വരും. അതിന് ആയച്ചാദേശം വന്നിട്ട് ദ്വയാന്ന് വരും. ദിതയാന്നും ദ്വയാന്നും വരും. ദിതയെ പോലെ തന്നെ ഒരു ശബ്ദമാണ് ദ്വയ എന്ന് പറയുന്നു. അതിന് ഇതുപോലെ എടുക്കാം. ദിതയം അതെ ദിതയാഹ അങ്ങനെ വരുന്നു. അപ്പൊ അവിടെ എന്ത് വരുന്നു? അതിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? ദിതയ എങ്ങനെ വരും? ദ്വിതയസ്യതയോ ദ്വിതയാണാം. അപ്പോ രണ്ടാ ഇതിന്റെ സംഖ്യയായ അവയവേ തൈപ്പ് അവയവാർത്ഥത്തിലാണോ? ദ്വിതയേ ഒരിടത്ത് മാത്രമേ ഉള്ളൂ ഭഗവാൻ ദേശത്തില്, രാമശബ്ദം പോലെ ബാക്കിയല്ല. സംഖ്യയായ അവയവേ തൈപ്പ് പ്രകാരം തയസ് വരുമ്പോൾ ദ്വിതയ, തയസ് അയച്ചു വാ പ്രകാരം അയച്ചു വരുമ്പോൾ ദ്വയഹ. രണ്ടാമത്തതെന്നല്ല, രണ്ടവയവങ്ങളുള്ളത് അവയവാർത്ഥത്തിലാണ് വരുന്നത്. അവയവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റതെന്താണ്? ദ്വിതീയം എന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തതെന്ന് വരും. രണ്ടാമത്തതെന്ന് പറയുന്ന വേറെയാണ്, രണ്ട് ഉള്ളതെന്ന് പറയുന്ന വേറെ അർത്ഥം. അർത്ഥ വ്യത്യാസമാണ്. രണ്ടവയവങ്ങളുള്ള ഒന്ന്, ആ രണ്ടവയവങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ദ്വിതയം എന്ന് പറയും. തൃതയ ദ്വയം എന്നുള്ള അർത്ഥം. ദ്വയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് രാമന്മാർ. ആ അർത്ഥത്തിന് ആ രണ്ടു പേര് എന്ന് പറയുമ്പോൾ രണ്ടുപേരുള്ള സമൂഹം. രാമദ്വയം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേര്, ആ രണ്ടുപേരുള്ള ഒരു സമൂഹം. അതിൽ ആ അവയവത്തിന്റെ വിവക്ഷയിലാണെങ്കിൽ രണ്ടുപേര്, അല്ല അവയവിയുടെ വിവക്ഷയിലാണെങ്കിൽ ആ സമൂഹം. രണ്ടു തരത്തിലും പ്രയോഗിക്കാം. ദ്വിതയ ദ്വിതയ ശേഷൻ രാമവത്ത് തയപ്രത്യം. പിന്നെ വരുന്ന എന്താണോ പ്രഥമ ചരമ, അതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് രൂപം? ചരമ ചരമേനയാണോ ചരമേണയാണോ? നക്കാരണ്ണത്തും വരുന്നു. ഇവിടെ എന്തൊക്കെയുള്ളത്? അട്ടുണ്ട്. ഏതാണ്? മാ എന്ന് പറയുന്നത് പൂ. അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ട്? എ എന്ന് പറയുന്നത് അട്ട്. അപ്പൊ ചരമേണ ചരമാഭ്യാം ഇവിടെ പ്രത്യേകത വരുന്നു. നത്വം വരുന്നു. തയ അല്പശബ്ദം എങ്ങനെയാണ്? അല്പ അല്പാണാം വരുമോ അല്പാനാം വരുമോ? അതും വരത്തില്ല. പിന്നെ വരുന്നത് അർദ്ധശബ്ദം. ഇവിടെ എണ്ണത്വം വരില്ല. രേഖ ഉണ്ടെങ്കിലും എണ്ണത്വം വരുന്നില്ല. എന്തുകൊണ്ടാണ്? വ്യവധാനത്തിൽ ധാ കത്തിപ്പയ പ്രകാരം ഏറ്റവും വന്ന് അയ്യാദേശം വന്ന് രണ്ട് യകാരം വരും. കതിപ്പയോഹോ എന്ന് പോലെ കതിപ്പയോഹോ അങ്ങനെ തന്നെ വരണം. അടുത്ത് നിയമശബ്ദം. നിയമശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ വന്നു സർവാധിഗണത്തിൽ വന്നതുകൊണ്ട് നിയമയ്ക്ക് സർവനാമ സംജ്ഞ ഉണ്ട്. പക്ഷെ ഈ സൂത്രം എന്താ ചെയ്യുന്നത്? ജസ്സിലെ വികല്പമാക്കുന്നു. അപ്പൊ നിയമശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? നിയമ ഷഷ്ടിഭുവനത്തില് നേമേ ഷത്വം വരും, നേമേ ഷാം അങ്ങനെ വരുന്നു. ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നേമശബ്ദം എന്ന് പറയുന്ന സർവാധി ഗണത്തിപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിത്യമായി സർവനാമസിന് വരുന്നു. പഞ്ചമീനും സപ്തമീനും ഒക്കെ രണ്ടു രൂപം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ വികല്പമായിട്ട് വിധിക്കണം. അങ്ങനെ വിധിക്കാൻ ഇവിടെ സൂത്രം ഉണ്ടോ? ഏത്? അതിൽ നിയമം വരുന്നുണ്ടോ? പൂർവശബ്ദത്തിൽ നിയമം വരുന്നുണ്ടോ? ഉണ്ടോ? പിന്നെങ്ങനെയാ? പൂർവാദികൾ ഒമ്പതെണ്ണത്തിൽ നിയമശബ്ദം വരുന്നുണ്ടോ? അപ്പൊ പിന്നെ എങ്ങനെ ഒരു അത് വന്നിരിക്കുന്ന ഇവിടെ സർവ വിശ്വ ഉഭ ഉഭയ ഡതര ഡതമ അന്യ അന്യതര ഇതര ത്വതുത്വ നേമ പൂർവാദികൾ മുമ്പിലാ വന്നിരിക്കുന്നു. അപ്പൊ അതിന് വികല്പം വരത്തില്ല. ബാക്കി ഒരിടത്ത് പ്രഥമാഭൂതനത്തിൽ മാത്രം പൂർവാദികളിൽ വന്നാൽ മാത്രമേ പൂർവാദിഭ്യോ നവഭ്യോ വരത്തുള്ളൂ. നേമയ്ക്ക് സർവനാമ സംജ്ഞ നിത്യമായിട്ടുണ്ട്. സർവാദീനി സർവനാമാനി ഉണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്തു? ഈ സൂത്രം എന്ത് ചെയ്തു? അത് ജസ്സിൽ വികല്പമായിട്ട് വിധിച്ചു. അപ്പോൾ അവിടെ രണ്ട് രൂപം. ബാക്കിയുള്ളിടത്തെല്ലാം നിത്യമായിട്ട് സർവസാമസഞ്ജ വരുമ്പോൾ, നിത്യമായ സർവനാമസഞ്ജ വരുമ്പോൾ വിധിച്ചുള്ള കാര്യങ്ങളെല്ലാം വരും. ഏതിന്? അതിന് ജസ് പരമിരിക്കുമ്പോൾ മാത്രമേ സർവനാമസഞ്ജയുള്ളൂ. ബാക്കിയുള്ളിടത്തും സർവനാമസഞ്ജ ഇല്ല. ഒരു വ്യത്യാസം വരുന്നില്ല. രാമശബ്ദം പോലെ വരും. അത് പുല്ലിംഗമാണ്. ഇപ്പൊ അർത്ഥ ശബ്ദം എന്ന് പറയുന്നത് നമസ്തകത്തിലും വരും. അപ്പൊ രൂപ വ്യത്യാസം വരും. ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നതൊക്കെ പുല്ലിംഗത്തിലാണ്. ഇതേ ശബ്ദങ്ങൾ അതെപ്പോഴും ഓർക്കണം. സ്ത്രീലിംഗത്തിലും നമസ്തലിംഗത്തിലും ഒക്കെ വരുമ്പോൾ രൂപങ്ങളെല്ലാം മാറും. അത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന പുല്ലിംഗത്തിലെ മാത്രം രൂപങ്ങൾ പറയുകയാണ്. അത് പ്രഥമ ചരമ തുടങ്ങിയ ശബ്ദങ്ങൾക്ക് ജസ്സിൽ മാത്രമേ സർവനാമസഞ്ജയാണ്. നിയമ ശബ്ദത്തിനല്ല, എടുത്തും സർവനാമസഞ്ജയാണ്. ആ വ്യത്യാസങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഇപ്പോൾ ഒരു പ്രത്യേക ശബ്ദം പഠിക്കുമ്പോൾ ഒരുപാട് സൂത്രങ്ങൾ വന്നാലും അതിൻ്റെ ഉപയോഗം വരുന്നത് അതുപോലെയുള്ള മറ്റ് ശബ്ദങ്ങളിൽ അതേ സൂത്രം പ്രയോഗിച്ച് എല്ലാ ശബ്ദങ്ങൾക്കും രൂപം സമാനമായി സിദ്ധിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രയോജനം. അപ്പോൾ പാണിനിയുടെ സൂത്രരചനയുടെ രീതി അതാണ്. പാണിനി ഇപ്പോൾ രാമശബ്ദത്തിന് വേണ്ടി ഒരു സൂത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നു. രാമശബ്ദം പഠിക്കുമ്പോൾ നമ്മളവിടെ 10 സൂത്രം ഉപയോഗിക്കും. പക്ഷേ ആ സൂത്രം കൊണ്ട് നമ്മൾ 100 ശബ്ദം സിദ്ധിക്കും. അതാണ് സൂത്രം കൊണ്ടുള്ള പ്രയോജനം. പിന്നെ ശേഷം അടുത്ത് വരുന്ന തീയസ്യ നിത്സുവ, ഇതൊരു വാർത്തകമാണ്. തീയ എന്ന് പറയുന്നത് പ്രത്യയമാണ്. തീയ പ്രത്യാന്തങ്ങൾക്ക് എന്ന് പറയുന്നു ഞിത്തുകൾ പരമിരിക്കെ, മകാരവിത്തായ പ്രത്യയങ്ങൾ പരമിരിക്കെ. വാ എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? പൂർവത്തിന് സർവനാമസംജ്ഞ ദേശ്തീയഹ ദ്വിതീയ ത്രയേ സമ്പ്രസാരണം ച തൃതീയ, ഇങ്ങനെയുള്ള സൂത്രങ്ങൾ ആണ് തീയപ്രത്യങ്ങൾ ഇരിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്നത്. ഈ തീയപ്രത്യാന്ത ശബ്ദങ്ങൾ അതിനെല്ലാം ഞിത്ത് പരമിരിക്കുമ്പോൾ, ഇപ്പം ഞിത്തുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുന്നു. ഏതൊക്കെയാണ് ഞിത്തുകൾ? ങേ നസി നസ് നീ എന്നുവെച്ചാൽ ചതുർത്ഥി ഏകവചനം, പഞ്ചമി ഏകവചനം, ഷഷ്ടി ഏകവചനം, സപ്തമി ഏകവചനം. ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, നാലെണ്ണമാണ് ഞിത്തുകൾ. ഞിത്തെന്നതിനെ എന്തുകൊണ്ട് പറയുന്നു? ങ് ഇത്ത് യസ്യ, ഏതൊരു പ്രത്യയത്തിലാണോ ങ്കാരം ഇത്തായിരിക്കുന്നത് അതാണ് ഞിത്ത്. ഞിത്സു എന്ന് പറയുമ്പോൾ സപ്തമിയന്തമായി ഞിത്തുകൾ പരമരിക്കേ, ങ്കാരം ഇത്തായ പ്രത്യയങ്ങൾ പരമരിക്കേ. പൂർവത്തിൽ വരുന്ന ശബ്ദത്തിന് സർവനാമസജ്ഞ വരുന്നു. അത് എല്ലാത്തിനും വരത്തില്ല, തീയപ്രത്യാന്തങ്ങൾക്ക്, ദ്വിതീയ, തൃതീയ തുടങ്ങിയ ശബ്ദങ്ങൾക്ക് വരും. അപ്പോ ഞിത്തുകൾക്ക് സർവനാമസജ്ഞ വന്നു. ബാക്കിയുള്ള സ്ഥലത്തോ ബാക്കിയുള്ള പ്രഥമാദി വിഭക്തികൾ വരുമ്പോഴോ സർവനാമസജ്ഞ ഉണ്ടോ ഇല്ലയോ വികല്പമായിട്ട് വരുമോ? ഇല്ല, വേറെ ഒരിടത്തും വിധിക്കുന്നില്ല. അപ്പൊ എങ്ങനെ വരും ദ്വിതീയ ശബ്ദത്തിന്റെ രൂപം? പ്രഥമ ജസ്സിൽ എങ്ങനെ വരും? ഏത് സൂത്രപ്രകാരം വരും? അത് തയ. ഇതെന്താണ്? തീയ. തയ വേറെ, തീയ വേറെ. അത് തയപ്രത്യയമാണ്. ഇവിടെ വരുന്നിരിക്കുന്നത് തീയ. രണ്ട് രണ്ട് പ്രത്യയങ്ങളാണ്. പ്രത്യയം സംഖ്യായ അവയവേ തയപ്പ്, നമ്മൾ പഠിക്കുന്നത് സിദ്ധാന്തമായി വരുന്നതാണ്. അത് തയപ്പ് പ്രത്യയം. അത് ദ്വിതയ തയസി അയച്ചു വാ, വികല്പമായിട്ട് അയച്ചു വിരിക്കുന്ന സുഹൃത്തുക്കാരെ അയച്ചു വരുമ്പം ദ്വയ. ദേഹസ്തീയ വരുമ്പം തീയ. ഭിന്ന ഭിന്ന പ്രത്യയങ്ങളാണ്. അല്ലാണ്ട് സിദ്ധാന്തമതി വരുന്നതാണ്. അപ്പൊ ഇവിടെ രൂപം അങ്ങനെ വരും. ദ്വിതീയ ദ്വിതീയാൻ ദ്വിതി ദ്വിതീയൈ ചതുർത്ഥി മൂലം എങ്ങനെ വരും? തീയസ്യ മിശ്വ. രണ്ട് രൂപം വരണ്ടേ? ദ്വിതീയസ്മൈ ദ്വിതീയായ ദ്വിതീയാഭ്യാം ദ്വിതീയസ്മാ ദ്വിതീയ ദ്വിതീയസ്യ മുമ്പോട്ട് പോട്ട് മുമ്പോട്ട് പോട്ട് ദ്വിതീയസ്മിൻ ദ്വിതീയേ ദ്വിതീയോ. ആ ഞിത്തുകളിൽ എല്ലാം വികല്പമായിട്ട് പൂർവ്വത്തിന് സർവനാമസജ്ഞ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഷഷ്ടിയിൽ എങ്ങനെ ഒരു രൂപം? ദ്വിതീയസ്യ എന്ന് വരും. പക്ഷെ വ്യത്യാസം വരും. എന്തുകൊണ്ട്? സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ. സ്ത്രീലിംഗത്തിൽ കാരണം ഇവിടെ പുല്ലിംഗത്തിൽ ഷഷ്ടി ഏകവചനത്തിൽ വിശേഷിച്ച് സർവനാമസജ്ഞയ്ക്ക് പ്രത്യേകിച്ചൊരു പ്രത്യയമൊന്നും ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ വ്യത്യാസം വരുന്നത്. സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ സർവനാമന സഡ്രസ്വച്ച എന്നൊരു സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം ദ്വിതീയസ്യാഹ എന്ന് വരും. ഞിത്തുകളിലുള്ള വ്യത്യാസത്തിൽ ഷഷ്ടിയിലെ വ്യത്യാസം അവിടെ ചെല്ലുമ്പോഴേ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ അതറിയാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ ഞിത്തുകൾ പരമിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാലും ദ്വിതീയസ്യ വ്യത്യാസമൊന്നുമില്ല. അവിടെ സൂത്രം വരുന്നത് പ്രകാര സ്യ വന്നിട്ട് ദ്വിതീയ സ്യ എന്ന് തന്നെ വരും. കാരണം ഞിത്തിനെ നിമിത്തമാക്കി അവിടെ പ്രത്യേകിച്ച് സർവനാമസജ്ഞ വരുമ്പോൾ ഒരു സൂത്രമില്ല ഷഷ്ടിയിൽ. പക്ഷേ അത് വരുന്ന ഇവിടെ സ്ത്രീലിംഗത്തിൽ, അവിടെ ഞിത്തിനെ നിമിത്തമാക്കി സർവനാമന സഡ്രസ്വസ്ഥാന്നൊരു സൂത്രം ഇരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ തീയസ്യം ഇസുവ എന്ന് പറഞ്ഞാൽ ഷഷ്ടിയിലെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്ന എവിടെയായിരിക്കും? ശ്രീലിംഗത്ത് ഷഷ്ടി. അപ്പൊ അതുകൂടെ കണ്ടുകൊണ്ടാണ് പാണിനി മിസുവ എന്ന് പറഞ്ഞത്. ഏവം തൃതീയ, തൃതീയയുടെ ശബ്ദം ഇതുപോലെ വന്ന ഒരു എങ്ങനെയാണ് തൃതീയ, തൃതീയ തൃതി എന്താണ് സ്പീഡ് ഇല്ലാത്തത്? തൃതീയേന ത്രിവർണത്തിന്റെ പരത്തിൽ നഗാരത്തിന്റെ അത്വം ഇരിക്കാൻ മേലെ സൂത്രമുണ്ട്. ത്രിവർണ നശനത്വം വച്ച് ത്രിവിന്റെ പരത്തി വരുന്നു. വിത്തുകൾ പരമിരിക്കുമ്പോൾ പൂർവത്തിന് സർവനാമസഞ്ജ വരുന്നു. ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ, ഉണ്ട് സർവനാമസഞ്ജയുണ്ട്, നിത്യമായിട്ട് തന്നെയുണ്ട്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് സർവനാമ കാര്യം വിധിച്ചിട്ടില്ല, അതുകൊണ്ട് വരുന്ന പ്രത്യയങ്ങൾ വിധിച്ചിട്ടില്ല. വിധിച്ചാലേ രൂപമാറ്റം വരും. സർവനാമസജ്ഞ മാത്രമുള്ളതുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ സർവാഭ്യാം സർവനാമസജ്ഞയുണ്ട്, പക്ഷെ രൂപ വ്യത്യാസമുണ്ടോ? സർവാഭ്യാം എന്നുള്ളടത്തുണ്ടോ? എന്തുകൊണ്ട്? അതിനു വേണ്ടി പ്രത്യേകം ഒന്നും വിധിച്ചിട്ടില്ല. രൂപ വ്യത്യാസം വരണമെങ്കിൽ വിധിക്കണം. എന്താണ് സർവനാമസജ്ഞയുണ്ട് കാര്യമില്ല, രൂപത്തിന് വ്യത്യാസം വന്നെങ്കിൽ പ്രത്യേകിച്ച് വിധിക്കണം. അവിടെ രസകശി വിധിച്ചുകൊണ്ട് വ്യത്യാസം വന്നു. അല്ലെങ്കിൽ സർവഭാവം എന്ന് പറഞ്ഞ രാമശബ്ദം പോലെ തന്നെ സർവനാമസജ്ഞയുണ്ടെന്ന് വിചാരിച്ച കാര്യം എന്തെങ്കിലും ഉണ്ടോ? പ്രയോജനമില്ല. അതാണ് പാണിനിയുടെ സൂത്ര രചനയുടെ ഇത്. അങ്ങനെ സർവനാമസജ്ഞ വിധിച്ചിരിക്കുന്നു എന്നാ ഉണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. കാരണം രൂപമാറ്റം വരാൻ പാടില്ല. രൂപമാറ്റം വരുന്നിടത്ത് അത് വിരിക്കും. പിന്നെ ഇതിനൊക്കെ പ്രയോജനം വരും. ഇവിടെ സർവ ശബ്ദത്തിനും മറ്റുമൊക്കെ സമാസങ്ങളിലും മറ്റും വരുമ്പോൾ അവിടെ അതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ വരും. സർവനാമനോ വൃത്തി മാത്രേ പുമദ്ഭാവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പം എല്ലാം വ്യത്യാസങ്ങൾ വരും. ഇത് അങ്ങനെ പലതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തൃതീയ അപ്പൊ ഇതിനകത്ത് ഈ സർവാധിഗണത്തിൽപ്പെട്ട അകാരാന്ത ശബ്ദങ്ങൾ, അതിൽ സർവ വിശ്വ ഉഭയ ഉഭയ ഡതര ഡതമ അന്യ അന്യതര ഇതര, അത് നമ്മൾ പഠിച്ചു. ത്വശബ്ദം പഠിച്ചു, നിയമശബ്ദം പഠിച്ചു. അതിൽ നിയമശബ്ദം ആണിപ്പോൾ വന്നത്, കാരണം അതിൻ്റെ എല്ലാ രൂപങ്ങളും ഇപ്പോൾ പറഞ്ഞു. ജസ്സിലെ വികല്പം വന്നു, സമസ്യമ ഇത്രയും ശബ്ദങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ വരുന്ന പൂർവപര അവര ദക്ഷിണ ഉത്തര അപര അധര, ഈ ശബ്ദങ്ങൾക്ക് എങ്ങനെ വികല്പമായി രണ്ട് രൂപം വരുമെന്നുള്ളത് പഠിച്ചു. സർവനാമസജ്ഞ വരുന്നുണ്ട്, ജസ് പരമിരിക്കുമ്പോൾ വികല്പമായി വരുന്നു, രണ്ട് രൂപം വരുന്നു. ഇതേ ശബ്ദങ്ങൾക്ക് തന്നെ പൂർവാദിഭ്യോ നവഭ്യോ വാ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഹസിയിലും ങീയിലും പഞ്ചമിയിലും സപ്തമിയിലും രണ്ട് രൂപം വരുന്നു. സർവനാമസജ്ഞയെ വികല്പമാക്കാതെ തന്നെ അതും വിശേഷമായിട്ട് അറിഞ്ഞിരിക്കുന്നു. സ്വമജ്ഞാധനാഗ്രയാം അന്തരം ബഹിർയോഗ അവിടെ സ്വം അന്തര ശബ്ദങ്ങൾക്കും ഇതുപോലെ തന്നെ. അവിടെ സർവനാമസജ്ഞയെ വികല്പമാക്കാതെ തന്നെ നിത്യമായി സർവനാമസജ്ഞ ഇരിക്കേ തന്നെ എന്ത് ചെയ്തു? പഞ്ചമീനും സപ്തമീനും രണ്ട് രൂപം വന്നു. എന്നാൽ പ്രഥമാ ബഹുവനത്തിൽ സർവനാമസജ്ഞ ഇരിക്കേ തന്നെ അതിനെ വികല്പമാക്കി രണ്ട് രൂപം വന്നു. പിന്നെ വരുന്നു തെത് തത് യത് ഏതത് ഇതം അത്, ഇത്രയും ശബ്ദങ്ങൾ ഹലന്തങ്ങളാണ് അവിടെ പഠിക്കും. പിന്നെ വരുന്ന ഏകശബ്ദം, ഏകശബ്ദത്തിന്റെ എന്താണ്? ഏകോ അന്യാർത്ഥേ പ്രധാനേച പ്രഥമേ കേവലേ തഥാ സാധാരണേ സമാനാർത്ഥേ സംഖ്യായാം ച പ്രയുജ്യതേ എന്നാണ്. ഏകശബ്ദത്തിന് അന്യം എന്നുള്ള അർത്ഥമുണ്ട്, പ്രധാനം എന്നുള്ള അർത്ഥമുണ്ട് ഏകശബ്ദത്തിന്. ഏകോ അന്യാർത്ഥേ പ്രധാനേച്ച് അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണും. ഇതിനകത്തില്ല പ്രഥമേ പ്രഥമോ എന്നുള്ള അർത്ഥമുണ്ട്, കേവലേ കേവലോ എന്നുള്ള അർത്ഥമുണ്ട്. ഏകോ അന്യാർത്ഥേ പ്രധാനേച്ച് പ്രഥമേ കേവലേ തഥാ സാധാരണ സാധാരണമെന്നുള്ള അർത്ഥമുണ്ട്, സമാനേ സമാനം എന്നുള്ള അർത്ഥമുണ്ട്, പിന്നെ സംഖ്യയിലും ഒന്നെന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കുന്നു. ഇത്രയും നാനാർത്ഥങ്ങളുള്ളത് കൊണ്ട് എന്താ അത് പറയുന്നത്? ഏകശബ്ദം എന്ന് പറയുന്നത് ഒന്നല്ലേ, ഇപ്പോൾ ഏകവചനമല്ലേ വരാവും. പക്ഷെ അങ്ങനെയല്ല, ഏകശബ്ദത്തിൻ്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ഏകഹ ഏകോ ഏകേ ഏകം ഏകോ ഏകാൻ, അതെങ്ങനെ അന്യം എന്നുള്ള അർത്ഥം വന്നു കഴിഞ്ഞാൽ ഏകേ ഇത്യേകേ ഇതി അന്യേ എന്ന് മറ്റു ചിലർ പറയുന്നു. ഭാഷയത്തിൽ ധാരാളം വരുന്നതാണ്, അവിടെ അന്യ അർത്ഥത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ എവിടെ എവിടെ ഏ സൂത്രം? ഇവിടെ കൊടുത്തിരിക്കില്ലേ സർവാധി ഗണത്തിൽ, സർവാധി ഗണത്തിൽ പറഞ്ഞിരിക്കുന്നോണ്ടാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഇപ്പൊ വായിച്ചത് തത് തത് ഏതത് ഇത് ഏതത് ഇതം അത കഴിഞ്ഞ് നിർത്തിയിട്ടാണ് ഇത് പറഞ്ഞത്. അതിന് അതിന് സർവനാമ സംജ്ഞ എന്ന് പറയുന്നത് ഇത്രയും ശബ്ദങ്ങൾ അതിന് ശേഷം തന്നെ വരുന്നു. തദ് തദ് എന്നൊക്കെ പറയുന്നത് ഈ മൂന്ന് ഗണസൂത്രങ്ങൾക്ക് ശേഷമല്ലേ, അല്ലേ? ഗണസൂത്രങ്ങളും കഴിഞ്ഞു, അതിനുള്ള സർവനാമ ശബ്ദങ്ങളും എല്ലാം വന്നു. അപ്പൊ ശേഷമുള്ള ശബ്ദങ്ങളെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു അകാരാന്ത ശബ്ദം വന്നു, ഏകശബ്ദം. പിന്നെ വരുന്നു ദി യുഷ്മത് അസ്മത് ഭവത് കിം. ഇത്രയും കഴിയുമ്പോൾ സർവനാമ എല്ലാം തീർന്നു. പക്ഷേ ഇതെല്ലാം ഹലന്തങ്ങളായതുകൊണ്ട് അവിടെ പഠിക്കും. അതിൻ്റെ രൂപങ്ങൾ യുഷ്മത് അസ്മത് ശബ്ദങ്ങൾ അഹാവാമയം ത്വം ഇവാം യൂയം ഇതെല്ലാം അവിടെ ശ്രദ്ധിക്കാൻ പഠിക്കും. ദി ഇകാരാന്തം, അതുകൊണ്ട് അതും ഇവിടെ വരത്തില്ല. ഇകാരാന്തം പുല്ലിംഗത്തിൽ പഠിക്കും. ദൗ എന്ന് പറഞ്ഞു അവസാനം പറഞ്ഞാലും ഒറ്റ എണ്ണേ ഉള്ളു അകാരാന്തം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാരണം ഒന്നുമില്ല. പിന്നെ ചിലടത്ത് പറയും തെദാദി എന്നും മറ്റും പറയും. അങ്ങനെയൊക്കെ അവിടത്തെ ഏകശബ്ദം വരല്ലോ കാണും. അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും കാണും, അങ്ങനെ എന്തെങ്കിലും വരുന്നതായിട്ട് തെദാദി എന്നൊരു ഗണം പ്രത്യേകം പറയുന്നുണ്ട്. തെദാദിപ്പെടുത്തി ഏകശബ്ദത്തെപ്പെടുത്തി ഏത് സൂത്രത്തിൽ എന്ത് കാര്യം വരുന്നു എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഉണ്ടാകാം. തെദാദി ഗണമുണ്ട്. തെദാദി എന്ന് പറയുമ്പോൾ തെദ് തദ് യത് ഏത് ഇതം തെദാദീനം അഹ അദസ് ഇന്ത്യത്തിൽ അകാരം ഇരിക്കുന്നു. വരും വരുമായിരിക്കും. ഇപ്പൊ സർവാദികൾ കഴിഞ്ഞു. പിന്നെ ഒരു അകാരാന്ത ശബ്ദമാണ്. അപ്പോൾ ആ അകാരാന്ത ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നമസ്കലിംഗത്തിലും അതിൻ്റെ വ്യത്യാസം വരുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളതുകൊണ്ട് ആ ശബ്ദത്തെ എടുത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു ശബ്ദത്തെ മാത്രം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് നിർജ്ജര. അടുത്ത് നിർഗത ജരാ യസ്മാ. അമരകോശം പഠിച്ചിട്ടുള്ളവർ ആദ്യം ചൊല്ലുന്നതാണ് എങ്ങനെയാണ്? അമര നിർജര ദേവ ബാക്കി പോയ. ഞാനും പണ്ട് പഠിച്ചാണ്, പക്ഷേ മറന്നുപോയി, ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. പഴയ കാലത്ത് അമരകോശം പഠിച്ചിട്ടാണ് ബാക്കിയെല്ലാം പഠിക്കുന്നത്. നിർജ്ജര എന്നോ? ആ അമര എന്ന് പറയുന്നുണ്ട്. നിർജ്ജരൻ നിർഗത ജര യസ്മാ. ഏതൊരുവരിൽ നിന്നാണോ ജരകൾ നിർഗമിച്ചു പോയത്, ദേവന്മാർ, അവരാണ് നിർജ്ജരന്മാരെന്ന് പറയുന്നത്, ജരയില്ലാത്തവർ. അവർ അമൃത് കഴിച്ചതുകൊണ്ട് അവർക്ക് ജരയൊന്നും ബാധിക്കത്തില്ല. അതില് ഇവിടെ പറയുന്ന സൂത്രം അടുത്ത് ജരായാഹ ജരസ് അന്യതരസ്യാം അജാതോ വിഭക്തോ പതംഗാധികാരേ തസ്യച തദന്തസ്യച നിർദ്ദിശ്യമാനസ്യ ആദേശാ ഭവന്തി ഏകദേശകൃതമനന്യവത് ഇതി ജരാശബ്ദസ്യ ജരസ് ജരശബ്ദസ്യ ജരസ്. അതായത് നമ്മളിപ്പോൾ അകാരാന്ത ശബ്ദങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അകാരാന്ത ശബ്ദങ്ങൾക്കുള്ള സൂത്രങ്ങൾ ഇവിടെ വന്നിട്ടുള്ളൂ. ഇപ്പം ഇതുവരെ പറഞ്ഞതെല്ലാം ഇപ്പം ജസവശി അദന്തമായ സർവനാമം എന്ന് പറഞ്ഞു. അങ്ങനെ അകാരാന്തമായ ശബ്ദങ്ങൾക്കുള്ളതാണ് രാമശബ്ദം എല്ലാം പറയുമ്പോഴത്തേക്ക്. ചിലയിടത്ത് അച്ഛന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഈവു ഏതിനും വരാം. എന്നാലും പൊതുവെ അകാരാന്തത്തിന് വിശേഷിച്ച് വരാമെന്നുള്ള അച്ഛന്ന് പറയുമ്പോൾ അകാരത്തിനും വരാം, അകാരത്തിനും വരാം, ഇകാരത്തിനും വരാം. പൊതുവെ അകാരാന്തത്തിനുള്ള ശബ്ദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ആകാരാന്തത്തിന് വിധിച്ച ഒരു സൂത്രം നമുക്കിവിടെ പഠിക്കേണ്ട കാര്യമില്ല. ഇവിടെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ആകാരാന്തം പൊതുവായി വരുന്ന എവിടെയാണ്? സ്ത്രീലിംഗത്തിലാണ്. സീത ഇങ്ങനെ വരുന്നിടത്താണ് രമ, സീത ഇവിടെയൊക്കെയാണ് സ്ത്രീലിംഗ ശബ്ദങ്ങളിലാണ് ആകാരാന്തം വരുന്നത്. ഉണ്ട്, അതിന് വരും. പുല്ലിംഗത്തിനും ഉണ്ട് വിശ്വപ തുടങ്ങിയ ശബ്ദങ്ങൾ അടുത്തു വരുന്ന അതാണ്. അപ്പോൾ ഈ ആകാരാന്തത്തിൽ വിധിക്കേണ്ട ഒരു സൂത്രമാണ് ഇത്. ജരായാഹ ജരസ് എന്ന് പറയുന്നു. ജരാശബ്ദം ആകാരാന്ത ശബ്ദമാണ്. അതിന് ജരസാദേശം വരുന്നു. അന്യതരസ്യാം എന്ന് പറയുന്നുണ്ട്, വികല്പമൊന്നും. അപ്പൊ ജര എന്ന് പറയുന്ന ആകാരാന്ത ശബ്ദത്തിന് വിധിച്ച ജരസ് വിധിക്കുന്ന ആ സൂത്രത്തിന് ഇവിടെ എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇവിടെയൊക്കെ നമ്മൾ അകാരാന്തം പഠിക്കുമ്പോൾ അതിന് കാരണം നേരത്തെ പറയുന്നു നിർഗത ജര യസ്മാ ആ ആരിൽ നിന്നാണോ ജര നിർഗമിച്ചത് എന്ന് പറഞ്ഞ് സമാസം ചെയ്യുമ്പോൾ അവിടെ ജരാശബ്ദം എന്ന് പറയുന്നത് ഹ്രസ്വമാകും. ഇപ്പൊ നിര് ജരാന്നിരിക്കുന്ന എന്തായി മാറും? നിർ ജര എന്നാകും. അപ്പോ ഇവിടെ നമ്മൾക്ക് ചെയ്യേണ്ട ഈ ശബ്ദം നിർജ്ജര എന്ന് പറയുന്നത് ജരാശബ്ദം ത്തിലെ ആകാരം ഹ്രസ്വമായതാണ്. അതാണ് നിർജ്ജരാന്നിരിക്കുന്നത്. അപ്പോ ഈ ജരാശബ്ദം ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിന് വിധിച്ച ജരസ് അതാണ് ഇവിടെ വിധിക്കുന്നത്. ആ ആദേശം ഇവിടെയും വരും. ജരാശബ്ദത്തിന് ഹ്രസ്വം വന്ന ജരശബ്ദത്തിനും വരും. അതുകൊണ്ടാണ് ഈ സൂത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ജരാശബ്ദത്തിന് സ്ത്രീലിംഗത്തിൽ വിധിച്ച ജരസാദേശം ജരാശബ്ദം ഹ്രസ്വമായിരിക്കുന്ന ശബ്ദത്തിനും വരും. ഇവിടെ നിർജ്ജര എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്. ജരാശബ്ദം സ്ത്രീലിംഗമാണ്. നിർജ്ജര എന്ന് പറയുന്നത് പുല്ലിംഗം. ഇനി അടുത്തു വരുന്ന പ്രശ്നം ജരാശബ്ദത്തിന് വിധിച്ച ജരസാദേശം നിർജ്ജര ശബ്ദത്തിന് വരാമോ എന്നുള്ളതാണ് പ്രശ്നം. ഈക്കിന് എണ്ണ വിധിച്ചു കഴിഞ്ഞാൽ ഈക്ക് ഏകാരം വരുമോ? അത് വേറെ ഏതെങ്കിലും വരാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ദീർഘമായ ഈക്കും വരാമല്ലോ. അതുപോലെ ഇവിടെയും ചില സമ്പ്രദായങ്ങളുണ്ട്. ജര ദീർഘ ആകാരാന്തമായ ശബ്ദത്തിന് വിധിച്ച ജരസ് മറ്റു ചില സ്ഥലങ്ങളിലും വരാമെന്ന് വെച്ചാൽ നിർജ്ജരയിലും വരാം. അതെങ്ങനെ? അതാണ് അടുത്ത് പറയുന്നത്. ഇത് വരുന്നിവിടെ അജാതോ വിഭക്തോ അജാതിയായ ഭക്തിയിൽ പരമിരിക്കുമ്പോഴേ ഈ സൂത്രം പ്രവർത്തിക്കുന്നു. അജാതി വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണക്കാക്കും? ഒരു വിഭക്തി എടുത്തിട്ട് അതിലെ ഇസഞ്ഞ വരുന്നതിനൊക്കെ ഇസഞ്ഞ വരുത്തിയും കളയണം, ബാക്കിയുള്ളത് വെച്ചാണ് അജാതിയാണോ ഹലാദിയാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ സോ എന്ന് പറയുന്ന അജാതിയാണോ ഹലാദിയാണോ? ഹലാദിയാണ്. അവിടെ ഉകാര ഇറ്റായി പോയാലും പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഔവെന്ന് പറയുന്നതോ അജാതിയാണ്. ജസ് എന്ന് പറയുന്നതോ എന്തുകൊണ്ട്? ജകാര ഇത്തായി പോയി ശേഷിക്കുന്ന അസാണ്. അമ്മെന്ന് പറയുന്നത് അജാതി. ഔട്ടെന്ന് പറയുന്നത് ടകാര ഇത്തായി പോയാലും അച്ച് ആദിയിലിരിക്കുന്നു, സ്വരം ആദിയിരിക്കും. ശസ് അല്ലേ ആദിയിൽ എന്തായിരിക്കുന്നത്? ശസ് എന്ന് പറയുന്നതോ എന്തുകൊണ്ട്? സകാരയിത്തായി പോകുന്നു. ട എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ടകാരം. ഭ്യാം ഹലാദി. ഭിസ് ങേ എന്തുകൊണ്ട്? നകാരയിത്തായി പോയി. ഭ്യാം ഭിസ് ഭ്യസ് നസി അജാദി. ഭ്യാം ഭ്യസ് പിന്നെ നസ് ഓസ് ആം ീ ഓസ് സുപ് അലാദി. ഇതിരിക്കുമ്പോൾ, ഇതിൽ അജാതി ഇരിക്കുമ്പോഴേ ജരസാദേശം വരത്തുള്ളൂ. ആദ്യത്തെ പ്രശ്നം വരുന്നത് ജരാശബ്ദത്തിന് ആണ് ജരസ് വിധിച്ചത്. അത് ജര എന്ന് പറയുന്ന ഹർസ്വാകാ മറ്റ് ദീർഘമാണ് വരുമോ എന്നുള്ള ഒരു പ്രശ്നം. മറ്റൊരു പ്രശ്നം ജരാക്ക് വിധിച്ച് നിർജ്ജരയ്ക്ക് വരുമോ എന്നുള്ളതാണ്. അതാണ് അതിനാണ് ആദ്യ സമാനം പറയുന്നത്. ജര എന്ന് പറയുന്ന ഒരു പദത്തിന് വിധിച്ചത് നിർജ്ജര എന്ന് പറയുന്ന സമസ്ത പദത്തിലും വരാം എന്ന് പറയുന്നത് പദാംഗാധികാരേ തസിച തദന്തസിച എന്ന പരിഭാഷ. പദാധികാരത്തിനും അംഗാധികാരത്തിനും വിധിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏതിന് വിധിച്ചു അതിനും വരാം, അത് അന്തമായിട്ടുള്ളതിനും വരാം. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഴാം അധ്യായം എന്ന് പറയുന്നത് അംഗാധികാരത്തിൽപ്പെട്ടാണ്. പദാധികാരം എന്ന് പറയുന്ന എട്ടാം അധ്യായത്തിലാണ്, അത് വന്നിട്ടില്ല. അപ്പൊ ഈ ഏഴാം അധ്യായത്തിന് അംഗാധികാരത്തിൽ വിധിച്ചതായതുകൊണ്ട് അത് ഏതിന് വിധിക്കുന്നു അതിനും വരാം, അത് അന്ത്യത്തിലിരിക്കുന്ന ശബ്ദത്തിനും വരാം. എന്ന് പറഞ്ഞാൽ ജരാക്ക് വിധിച്ച ജരസാദിശൻ ജരയ്ക്കും വരാം, ജര അന്ത്യത്തിലിരിക്കുന്ന നിർജരയ്ക്കും വരാം. ഇനി ജരാക്ക് വിധിച്ചത് ഹ്രസ്വ ജരയ്ക്ക് വരുമെന്നുള്ളതിന് സമാനം ഇനി പറയും. ഇപ്പൊ പറയുന്ന എന്താണ്? ജരാക്ക് വിധിച്ചത് നിർജരയ്ക്ക് വരാമോ എന്നുള്ളതാണ്. കാരണം ഇവിടെ ജരയല്ല നിർജരയാണ്. എന്നുവെച്ചാൽ ജര അന്തമായ ശബ്ദമാണ്. തദന്തം തത് അന്തേ യസ്യ, അത് ഏതെന്നാണോ അന്തമായിരിക്കുന്നത്, അവസാനമായിരിക്കുന്നത്. ഇപ്പൊ ജര എന്ന് പറയുന്നത് നിർജരയിൽ അന്തമായിരിക്കുകയാണ്. അപ്പൊ ജരയ്ക്ക് വിധിച്ചത് അത് പദാ അംഗാധികാരത്തിൽ വിധിച്ചത് കൊണ്ട് പദാധികാരം ഇവിടെയല്ല, അത് ജരയ്ക്കും വരാം, ജര അന്ത്യത്തിലുള്ള നിർജരയ്ക്കും വരാം. അതാണ് പദാംഗാധികാരി. പദാധികാരത്തിനും അംഗാധികാരത്തിനും തസ്യ ഏതൊന്നിനാണോ ആദേശത്തെ വിധിക്കുന്ന അതിനും, എന്നുവെച്ചാൽ ജരാശബ്ദത്തിനും തദന്തസ്യ ജരാശബ്ദം അന്ത്യമായതിനും വരും. ഇവിടെ ഹ്രസ്വം അത് വരുമെന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത്. ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണ്? ജരാക്ക് വിധിച്ചത് നിർജരയ്ക്ക് വരുമോ എന്നുള്ളതാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. മറ്റിനി വരാൻ പോകുന്ന കാര്യം തദന്തത്തിന് വരാമെന്ന് കിട്ടിയല്ലോ. അടുത്ത് വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ തദന്തം എന്ന് പറയുന്ന ശബ്ദം ഇവിടെ ഏതാണ്? നിർജ്ജര. ജരയല്ല മറിച്ച് നിർജ്ജര. നിർജ്ജരയ്ക്ക് വരാമെന്ന് കിട്ടി. നിർജ്ജരയ്ക്ക് വിധിക്കുമ്പോൾ ഇവിടെ വിധിക്കുന്ന ഏതാണ്? ജരസ്. ജരായ ഏത് വിഭക്തിയാണ്? ഷഷ്ടിക്ക് വിധിച്ച സൂത്രം വരും. അലോന്തിസ്യ ബാധിച്ചുകൊണ്ടുകൂടെ ഏത് വരും? ഏതാ വരുന്നത്? ഏതാണ് വരുന്നത്? ഇവിടെ ആരോ പറഞ്ഞത് അനേകാൽസ്യത്ത് സർവസ്യ, അനേകാലായതുകൊണ്ട് സർവാദേശം വരും. അപ്പോ ജരസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും, നിർജരയ്ക്കും മൊത്തം വരും. പറയുന്നു അത് വരാൻ പാടില്ല, ജരയ്ക്കാണ് വിധിച്ചത്, അത് നിർജരയ്ക്ക് വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് അടുത്ത് പറയുന്നത്? അടുത്ത പരിഭാഷ, നിർദ്ദിശ്യമാനസ്യ ആദേശ ഭവന്തി, നിർദ്ദേശിക്കുന്നതിനെ ആദേശം വരാവും. അതായത് വിധിക്കുന്ന സൂത്രത്തിൽ ഏത് ശബ്ദത്തെയാണോ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് മാത്രമേ ആദേശം വരാവും. ഇവിടെ വിധിക്കുന്ന സൂത്രം ഏതാണ്? ജരായ ജരസന്യസ. അത് ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചതിനാണ് ജര, അതിന് മാത്രമേ ആദേശം വരാവൂ, നിർജരയ്ക്ക് വരാൻ പാടില്ല. ആണ് പറയുന്നത് നിർദ്ദിശ്യ മാനസിക ആദേശ ഭവന്തി എന്ന് വെച്ചാൽ സൂത്രത്തിൽ, വിധി സൂത്രത്തിൽ ഏതെന്തിനെയാണോ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിക്കുന്നത് അതിന് മാത്രമേ ആദേശം വരാവൂ എന്ന് പറയുമ്പോൾ നിർജരയ്ക്ക് വരുമോ ജരയ്ക്ക് വരുമോ? അപ്പോഴാണ് പിന്നെ അടുത്ത പ്രശ്നം വരുന്നത്. ഇതൊക്കെ ശരി തന്നെ, തദന്തത്തിന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർജരയ്ക്ക് വരാം, നിർദ്ദേശിച്ചതിനെ വരാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നീക്ക് വരത്തില്ല, നിരിന് വരത്തില്ല, ജരയ്ക്കേ വരത്തുള്ളൂ. പക്ഷെ അടുത്ത പ്രശ്നം വരുന്ന അതല്ല. എന്താണോ ഇവിടെ ജരയല്ല, സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്? ജര. ഇവിടെ ഇരിക്കുന്ന എന്താണ്? ഹർസ്വമായ ജരയാണ്. അപ്പൊ ജര എന്ന് പറയുന്നതിന് വിധിച്ചത് ജരയ്ക്ക് എങ്ങനെ വരും? എന്നാണ് പറയുന്നത്, ഏകദേശ വികൃതം അനന്യവ ചിന്നേ പുച്ഛേ ശ്വാശ്വ ഏവ നചാശ്വോ നച ഗർദ്ദഭൗ. വാല് മുറിച്ചു കഴിഞ്ഞാലും നായി നായി തന്നെയാണ്, അത് കുതിരയാകത്തില്ല, പശുവാകത്തില്ല, ആടുമാകത്തില്ല, ആനയും ആകത്തില്ല. എന്നുവെച്ചാൽ ഏകദേശത്തിൽ ഒരു ശബ്ദത്തിന്റെ ഏകദേശം എന്ന് വെച്ചാൽ ഒരു അവയവം, ഒരു ശബ്ദത്തിന്റെ അവയവത്തിൽ എന്തെങ്കിലും വികാരം മാറി മാറ്റം വന്നു എന്ന് വിചാരിച്ച് ശബ്ദം വേറെന്നാകുന്നില്ല. എന്നുവെച്ചാൽ ജരാശബ്ദത്തിന്റെ ഒരു അവയവമാണെന്ന് തോന്നുന്നു ആകാരം, അതിലൊരു വികാരം സംഭവിച്ചെന്ന് വെച്ചാൽ ഹ്രസ്വമായി, അതുകൊണ്ട് ജര മറ്റൊന്നാകുന്നില്ല. എന്നുവെച്ചാൽ സൂത്രത്തിൽ ജര എന്ന് നിർദ്ദേശിച്ച് ജരാക്ക് വിധിച്ച ആദേശം ഇവിടെ ഇരിക്കുന്ന ഹ്രസ്വമായ ജരയ്ക്കും വരാം. അത് തന്നെയാണ് ഇത് വ്യത്യാസം വന്നിരിക്കുന്നത്. എന്താ അവിടെ ദീർഘം, ഇവിടെ ഹ്രസ്വം? അത് ആ ശബ്ദത്തിന്റെ അവയവത്തിൽ വന്ന ഒരു വികാരമാണ്, ചെറിയ മാറ്റമാണ്, അതുകൊണ്ട് ശബ്ദം വേറെ ഒന്നാകത്തില്ല എന്ന് പറയുന്നത്. ഏകദേശ വികൃതം അനന്യവത് ഇതി ജരശബ്ദസ്യ ജരസ്, ഇവിടുത്തെ ജരശബ്ദത്തിനും ജരസാദേശം വരാം എന്നാണ് പറയുന്നത്.